ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭക്ഷണ അധ്യായം 1 14 14 സൂത്രം 15 സമാകർഷാത്. ഇവിടെ അസത് ശബ്ദം ശ്രുതിയിൽ പലയിടത്തും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലർ നിരാത്മവാദം ശൂന്യമാണ് എല്ലാം എന്ന് പറയുന്നത്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് അസത് ശബ്ദം വരുന്നുണ്ട്, പക്ഷെ ഇവിടെയെല്ലാം അസത് ശബ്ദം വരുന്നുണ്ടോ അവിടെയെല്ലാം സത് ശബ്ദവും വരുന്നുണ്ട്, തത് സത് എന്നും വരുന്നുണ്ട്. ആദ്യം ഉദാഹരണം പറഞ്ഞ് തൈത്തിരീയത്തിൽ അവിടെ അസത് ശബ്ദം വന്നു, പക്ഷെ അതിൻ്റെ തൊട്ടു മുമ്പിൽ സത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് പറയുന്നു. അസത് ബ്രഹ്മേതി വേദജയത് അസന്നൈവ സഭോതി എന്നും മറ്റും പറഞ്ഞു. അസ്ഥി ബ്രഹ്മേതി ചേത് വേദ അസന്തമേന തുതോവിധു, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അസത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് ചാന്തോക്യത്തിൻ്റെ ഉദാഹരണം പറയും, അസദേവേദമഗ്രാസീത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ആരംഭിക്കുന്ന എങ്ങനെയാണ്, തത് സദാസീത് ഇതി സമാകർഷണ, അതിനെ പരാമർശിക്കുന്നു. അസത്ത് എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ സത്തെന്നും പറയുന്നുണ്ട്. അപ്പോൾ സത്തിനെ നിരാകരിച്ചിട്ടല്ല, സത്തിന് നേരെ വിപരീതമായി വരുന്ന അസത്തിനെ കുറിച്ചല്ല ശ്രുതി പറയുന്നു എന്നുള്ളത് രണ്ടും അടുത്തടുത്ത് പറയുന്നുണ്ട്. ഏഷായവ അസദേവൈതമഗ്ര ആസിദിത്യത്രാവി യോജന, മുമ്പ് എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ ഇവിടെയും മനസ്സിലാക്കണം. തത് സദാസീതി സമാകർഷണം, മുമ്പ് എന്താ മനസ്സിലാക്കിയത്? അപ്പൊ സത്ത് അസത്ത് എന്ന് പറയുന്നത് രണ്ടവസ്ഥയെ ഉദ്ദേശിച്ചിട്ടാണ്. ഒന്ന് സൃഷ്ടിക്കും മുമ്പ്, സൃഷ്ടിക്കും മുമ്പുള്ള അവസ്ഥ, അതിനാണ് അസത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അസത്ത് എന്ന് പറയുന്നു? സൃഷ്ടിയിൽ സത്ത് എന്ന് പറയുന്നത് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ സൃഷ്ടിയിൽ തന്നെ ഇവിടെ സത്തായി അനുഭവിക്കുന്നു. സൃഷ്ടിക്കും മുമ്പ് അങ്ങനെ ഒരു അനുഭവമില്ല, സദനുഭവമില്ല, അതുകൊണ്ട് തന്നെ അസത്ത് എന്ന് പറയുന്നു. അപ്പോൾ സത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കുക, അനുഭവം ഇല്ലാതിരിക്കുക, ഈ രണ്ട് കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതിന് മറ്റു പല സന്ദർഭങ്ങളിലും പല ഉദാഹരണവും പറയുന്നുമുണ്ട്. മണ്ണിനെ എടുക്കുക, മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാകും, അവിടെ പാത്രം സത്തായിരിക്കുന്നു, പക്ഷെ മണ്ണായിരിക്കുമ്പോഴോ അവിടെ പാത്രം അസത്തായി. ജാഗ്രത സുഷുപ്തികൾ എടുത്തു കഴിഞ്ഞാൽ ജാഗ്രതയിൽ എല്ലാം സത്തായിരിക്കുന്നു, സുഷുപ്തിയിലാണെങ്കിലോ അസത്തായിരിക്കും. ഇപ്പൊ സർവത്ര കാര്യകാരണങ്ങളിൽ സത് അസത് എന്ന് പറയുന്നത് അനുഭവസിദ്ധമാണ്. അതുകൊണ്ടാണ് ശ്രുതിയിൽ തന്നെ സത്തെന്ന് പറയുക, തുടർന്ന് അസത്ത് എന്ന് പറയുക. അത് കൊണ്ടൊരിക്കലും ശൂന്യം എന്നുള്ള അർത്ഥം എടുക്കാൻ പറ്റും. ശൂന്യം എന്ന് പറയുന്നതിന് തന്നെ എന്താണ് അർത്ഥമില്ലാത്ത ശബ്ദമാണ്. ഇപ്പോൾ പാത്രം ഇല്ലാതിരിക്കുന്ന സമയത്ത് മണ്ണ് ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വേണമെങ്കിൽ പറയാൻ എന്താണ് പാത്രം ശൂന്യമായിരുന്നു എന്ന് വെച്ചാൽ അവിടെ മണ്ണുണ്ട് സത്തായിട്ട്. പാത്രവും ആത്യന്തികമായി അത് ശൂന്യമല്ല, ആ പാത്രം മണ്ണിന്റെ രൂപത്തിൽ അവിടെ ഇരിക്കുന്നു, കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. ഇതാണ് സത്തും അസത്തും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ഇത് സമാകർഷണം എന്ന് പറയുന്നത് ഇതാണ്. എവിടെയൊക്കെ അസത്തിനെ കുറിച്ച് പറയുന്നു അവിടെയെല്ലാം സത്തും വരും. രണ്ടവസ്ഥകളൊന്നും മനസ്സിലാക്കിയാൽ അവിടെ ശൂന്യമെന്ന് പറയാൻ കഴിയത്തില്ല. ശൂന്യം എന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥമുണ്ടെങ്കിൽ അർത്ഥം എന്തായിരിക്കും? സത്തായിരിക്കും. അർത്ഥം എന്ന് പറയുമ്പോൾ വസ്തു, വസ്തുവിന് സത്തായിരിക്കാനേ പറ്റൂ. അത്യന്താഭാവ അഭ്യൂമേഹി തത് സദാസീതിരിക്കും സമാകർഷിത. നിങ്ങൾ വരുന്ന അത്യന്താഭാവം ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സദാസീത എന്നെന്തിനാ പറയുന്നു? സത്ത് എന്ന് പറഞ്ഞത് തന്നെ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാമരൂപങ്ങൾ പ്രകടമാകാത്ത അവസ്ഥ അങ്ങനെയിരുന്നു. എന്തായാലും സൃഷ്ടി സംഭവിക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിന് മുമ്പൊരവസ്ഥ ഉണ്ടായിരിക്കും. അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ. ചാന്തോക്യത്തിൽ വീണ്ടും പറയുന്നു. ചാന്തോക്യത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു. ചാന്തോക്യത്തിൽ മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു അസദേവേദ മുദ്ര ആസീ. പിന്നെ ആറാം അധ്യായത്തിൽ പറയുന്നത് ഉപാസനയുടെ പ്രകടനത്തിലാണ്. പറയുന്നു ഏകേ അഹു, ചിലരങ്ങനെ പറയുന്നു. എന്താണ് അസദേവേദ മുദ്ര ആസീ? ചിലരങ്ങനെ പറയുന്നു എന്നാണ് പറഞ്ഞാൽ വേദത്തിൽ ചില ഭാഗങ്ങളിൽ പറയുന്നു എന്നല്ല. വേദത്തിന് രണ്ടഭിപ്രായം ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ചില കൂട്ടരങ്ങനെ പറയുന്നു എല്ലാം ശൂന്യമാണ്. ഇത്യത്രാഭിന്നശുത്യന്തര അഭിപ്രായണയും ഏകീമത ഉപന്യാസം. വേറൊരു ശ്രുതി പറയുന്നു എന്നല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം വരും. ഒരിടത്ത് സത്തെന്ന് പറഞ്ഞു, ഒരിടത്ത് അസത്തെന്ന് പറഞ്ഞു, അങ്ങനെയല്ല. മറ്റ് ചിലർ പറയുന്നു ശൂന്യമാണ്. അത് ശരിയാണ്, ചിലരങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ശ്രുതി അങ്ങനെ പറയത്തില്ല. ശ്രുതിക്ക് ഒരഭിപ്രായമേ ഉള്ളൂ. അസത്തെന്ന് പറയുന്നതും സത്തെന്ന് പറയുന്നതും എന്താണ്? അവസ്ഥാഭേദം എന്ന് മനസ്സിലാക്കിയാൽ സത്തല്ലാതെ മറ്റൊന്നില്ല. സത്ത് നാമരൂപങ്ങൾ പ്രകടമാകുന്നു, മറ്റ് പ്രകടമാകാതിരിക്കുന്നു. മറിച്ച് ശ്രുതി എന്താ ചെയ്യുന്നത്? അത് തത്വത്തെ ബോധിപ്പിക്കുകയാണ്. തത്വം എങ്ങനെയോ അങ്ങനെ ബോധിപ്പിക്കും. തത്വ സത്താണ്, സത്തിനെ അങ്ങനെ ബോധിപ്പിക്കുന്നു. അവിടെ വികല്പമുണ്ട്. ഇതും അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. എന്താണ്? ക്രിയായാമിവ വസ്തുനി വികല്പസ്യ സംഭവതി. ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അദ്വൈതം എന്തെന്ന് മനസ്സിലാകണമോ ഇത് മനസ്സിലാകണം. അദ്വൈതത്തെ ബോധിക്കണമെങ്കിൽ ഇത് മനസ്സിലാകും. ക്രിയയിൽ വികല്പമുണ്ടെന്ന് വെച്ചാൽ രണ്ടു പക്ഷം ഉണ്ടാകാം. ക്രിയാ കർമ്മങ്ങൾ പ്രവൃത്തിയിൽ എപ്പോഴും രണ്ടു പക്ഷം വരും. അതിന് പലയിടത്തും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി. കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണോ ഹവനം എന്ന് പറയുന്നത് ഉദയത്തിന് ശേഷം ചെയ്യാം, ഉദയത്തിന് മുമ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു കർമ്മമാണ് അത്. രാത്രി ഷോഡശിനം ഗൃണാതി, ഇന്നാത്തി രാത്രി ഷോഡശിനം ഗൃണാതി. നാം പല സ്ഥലങ്ങളിലും ആ ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. അതിരാത്രം എന്ന് പറയുന്ന യാഗത്തിൽ ഷോഡശി ഗ്രഹണമാകാം, വേണ്ട, രണ്ടുമാകാം. അപ്പൊ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതും തന്നെ വികല്പങ്ങളെ ബോധിക്കുന്നു. ആകാമെന്നും അല്ല എന്നും ലൗകികമായും അങ്ങനെയാണ്. മറ്റൊരു തുടക്കത്തിൽ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോകണമെന്ന് വെച്ചാൽ നടന്നു പോകാം, കുതിരയിൽ പോകാം, ഇനി പോകാതിരിക്കാം. കർമ്മങ്ങളെ സംബന്ധിച്ച് വികല്പമുണ്ട്. ഏതെങ്കിലും ഒരു കർമ്മം കർത്തവ്യമായി ഒരാൾക്ക് വരുമ്പോൾ അയാൾക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കാം. തത്വം അങ്ങനെയല്ല, തത്വബോധവും അങ്ങനെയല്ല. അതിന് ചെയ്യുക ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യം സംഭവിക്കത്തില്ല. എന്തുകൊണ്ടത് പരമാർത്ഥമാണ്. പരമാർത്ഥ വസ്തു എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ കായികം മാനസികം വാചികമായ കർമ്മത്തിന് വിധേയമായ ഒന്നല്ല, സത്യമാണ്. അതിനെ ആശ്രയിച്ചാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് അത് പരമാർത്ഥമാണ്. അതിനെ സംബന്ധിച്ചുള്ള ബോധം അത് വസ്തുതന്ത്രമാണ്. അതിന് ഒരു സ്വാതന്ത്ര്യമില്ല. ഉദാഹരണം പറഞ്ഞു. അഗ്നി, അഗ്നി എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഉദാഹരണമായി പറഞ്ഞു. അഗ്നി ഉണ്ടാകും, നശിക്കും, അതെല്ലാം അതിന് സംഭവിക്കുക, എന്നാലും അതൊരു വസ്തുവാണ്. ആ വസ്തു എന്ന് പറയുമ്പോൾ അതിൽ വികല്പം സാധിക്കത്തില്ല. എന്താണ് അഗ്നി എന്ന് പറയുന്നത്? വേറെ ജലമെന്ന് പറയുന്ന വേറെ. അഗ്നി അഗ്നിയായി തന്നെ ഇരിക്കുന്നു, അത് ജലമാകുന്നില്ല, ജലം ജലമായി തന്നെ ഇരിക്കുന്നു. കാരണം വസ്തു സ്വഭാവത്തിന് മാറ്റമില്ല. വസ്തു എന്ന് പറയുന്നത് എന്താണ്? ഒരു സവിശേഷ സ്വഭാവത്തോടു കൂടിയതാണ്. അതേ സമയം അങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ വസ്തുവിൽ വികല്പമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതുപോലെയാണ് വസ്തുജ്ഞാനം. വസ്തു എങ്ങനെയോ അതുപോലെ തന്നെ ജ്ഞാനവും ഉണ്ടാകും. അപ്പോൾ അതിൽ മാറ്റം സംഭവിക്കുന്നില്ല, ജ്ഞാനത്തെ സംബന്ധിച്ച് മാറ്റം സംഭവിക്കില്ല. അതുകൊണ്ട് ഇവിടെ സത്തിനെയാണ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ സത്തിനെ അസത്താക്കാൻ കഴിയത്തില്ല. സത്തിനെ എങ്ങനെ ഒരാൾക്ക് ശൂന്യം എന്ന് പറയാൻ കഴിയുന്ന കാരണം സത്തിനൊരു സ്വഭാവമുണ്ട്, അത് ശൂന്യത്തെ നിരാകരിക്കുന്നതാണ്. അപ്പൊ സത്തെന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിച്ചാൽ പിന്നെ അവിടെ ശൂന്യം എന്ന് പറയുന്നത് കേവലം ഭാവന മാത്രം, കൽപ്പന. കൽപ്പന എന്ന് പറയുന്നത് ഒരു മാനസിക വൃത്തിയാണ്, അതിൽ വികല്പങ്ങൾ വരാം. ഒന്നിനെ നമുക്ക് പലതായിട്ടും കൽപ്പിക്കാം. കൽപ്പന എന്ന് പറയുന്നത് മാനസികമായ വൃത്തിയാണ്. മനോവൃത്തികൾ എങ്ങനെയാകാം? അത് കൽപ്പിക്കുന്നവന്റെ സ്വാതന്ത്ര്യം അനുസരിച്ചിട്ടാണ്. ഒരു തരത്തിൽ കൽപ്പിക്കാം, വേറെ തരത്തിൽ കൽപ്പിക്കാം. ഭാവനയെന്നും പറയും. അത് കൽപ്പന വസ്തുവിന്റെ സ്വരൂപത്തെ അപേക്ഷിക്കുന്നില്ല. വസ്തുവിന്റെ സ്വരൂപത്തെ എങ്ങനെ എന്താണോ അപേക്ഷിക്കുന്നത്, അതിനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അറിവെന്ന് പറയുന്ന അതാണ്. അതുകൊണ്ട് അറിവ് എങ്ങനെ വരുന്നു? വസ്തു എങ്ങനെയോ അങ്ങനെ ഉണ്ടാകുന്നു അറിവ്. അതിന് ഉദാഹരണം ഭാഷകാരൻ തന്നെ പറയുന്നു, ഇന്ദ്രിയവും അർത്ഥവുമായിട്ടുള്ള സന്നിവേഷം ഉണ്ടാകുന്നു. സന്നിവേഷം ഉണ്ടാകുമ്പോൾ എന്നുവെച്ച സംബന്ധം ഉണ്ടാകുന്നു, ഉടനെ വസ്തുവിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നു. അതിൽ തനിക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. താൻ ഇങ്ങനൊരു ജ്ഞാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടാകുന്നതൊന്നുമല്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ജ്ഞാനം ഉണ്ടാകണ്ട, അത് സംഭവിക്കത്തില്ല. അത് സ്വാതന്ത്ര്യമില്ല എനിക്ക്. എന്തുകൊണ്ട്? വസ്തു സ്വഭാവം എങ്ങനെയാണ്? അങ്ങനെ അത് സംഭവിക്കുന്ന കാര്യമാണ്. ഇന്ദ്രിയ അർത്ഥവുമായിട്ടുള്ള ബന്ധം വന്നു കഴിഞ്ഞാൽ അതുണ്ടായി തന്നെ തീരണം. തനിക്കത് ഇനി അതുണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെയുള്ള ഇന്ദ്രിയ അർത്ഥ സന്നിവേഷം സംഭവിക്കാതിരിക്കണം, എന്നാ ഉണ്ടാകാതിരിക്കും. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വയ്ക്കണം, തടസ്സം വരണം, എന്നാ ശരി. മറിച്ചാണെങ്കിൽ വസ്തു ഇവിടെ എന്താണ് വസ്തു എന്ന് പറയുന്നത്? സാധാരണ ഉദാഹരണം പറയുന്നു. ഉദാഹരണമല്ല മുഖ്യം. ഇവിടെ വസ്തു എന്ന് പറയുന്നതാണ് സത്ത്. ആ സത്ത് എന്ന് പറയുന്നത് പരമാർത്ഥമാണ്, നിത്യമാണ്, പരമാർത്ഥമാണ്. എന്നാൽ പിന്നെ അതിന് വിപരീതമായി ഇവിടെ എന്താ ഉണ്ടാകുന്നു? പരമാർത്ഥത്തെ കുറിച്ച് പറയുന്നു, അത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്. അതായത് അതിന് വിപരീതമായി എന്തൊക്കെ വരാമോ അതിനെ നിഷേധിക്കുന്നു, അതിനെല്ലാം നിഷേധിക്കുന്നു. വിശേഷണങ്ങളാണ് അതിന് ചേർക്കുന്നത്. സത്തിന് വിപരീതമായി ഒരാസത്ത്, അതിനെ നിഷേധിച്ചുകൊണ്ട് പറയുന്നു അല്ലാതെ സത്താണ്. സത്തിന് വിപരീതമായി വരാം പരിച്ഛിന്നമായ വസ്തുക്കൾ പറയുന്നു, അല്ലാതെ അപരിച്ഛിന്നമാണ്, അനന്തമാണ്, വ്യാപകമാണ്. അപ്പോൾ വസ്തു എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റമില്ല. അത് അപരിച്ഛിന്നവും വ്യാപകവുമാണെങ്കിൽ പിന്നെ ശൂന്യത്തിന് ഇവിടെ സ്ഥലമുണ്ട്. ശൂന്യം എന്ന് പറഞ്ഞാൽ ആ ശൂന്യത്തിനൊരാധാരം വേണ്ടേ? ശൂന്യത്തിന് എന്തായിരിക്കും ആധാരം? അത് തന്നെ സത്ത്. അപ്പോൾ സത്തിൽ നിന്ന് വേറിട്ടൊരു ശൂന്യത്തെയും കിട്ടത്തില്ല. എല്ലാ സത്തിൽ അവസാനിക്കുന്നു, അതാണ് വസ്തു. അവിടെ വികല്പം ഉണ്ടാകുന്നില്ല. ആ സത്തിനെ തന്നെ പറയുന്നത് അത് തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് അനന്തം, അത് തന്നെയാണ് ആനന്ദം. എല്ലാ ശബ്ദങ്ങളും കൊണ്ടും വിശേഷിപ്പിക്കുന്ന അതാണ്. എന്നുവെച്ചാൽ അതിന് രണ്ട് സ്വഭാവം ഇല്ലാന്നർത്ഥം, ഏക സ്വഭാവമാണ്. അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിൻ്റെ അത് സ്വയം തന്നെ ജ്ഞാനമായിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ജ്ഞാനമാണ് സംഭവിക്കുന്നത്. അവിടെ ഭാവനകളോ വികല്പങ്ങളോ വിപര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ജ്ഞാനമാണ് സംഭവിക്കുന്നത്. പക്ഷെ ജ്ഞാനത്തിന് പ്രമാണം ആവശ്യമാണ്. എങ്ങനെയാണോ തൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു, ഇതിനെക്കുറിച്ച് അറിവുണ്ടാകുന്നതിന് തനിക്ക് പ്രമാണം, ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ പ്രമാണം ആവശ്യമായി വരുന്നത്, അതുപോലെ ഇവിടെ പരമാർത്ഥ വസ്തുവിനെ ബോധിക്കുന്നതിന് ശബ്ദപ്രമാണം ആവശ്യമായി വന്നിരിക്കുന്നു. അപ്പോൾ അത് ബോധിപ്പിക്കുന്നു. അപ്പോൾ വസ്തു എങ്ങനെയോ അതുപോലെ തന്നെ ബോധം വരുന്നു. അവിടെ വികല്പമില്ല. ബോധം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കുക അങ്ങനെയില്ല. അവിടെ പ്രമാണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബോധമുണ്ടാകും. അതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല. എങ്ങനെയാണോ ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിൽ എൻ്റെ ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്ന പ്രമാണം, അതിനുവേണ്ടുന്ന മറ്റെല്ലാ യോഗ്യതകളോടും കൂടി പ്രവർത്തിക്കുന്നത്, അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഞാനുണ്ടാകുന്നു. എനിക്കെങ്ങനെ തടയാൻ പറ്റും? തടയാൻ എനിക്ക് കഴിയത്തില്ല. അവിടെ വികല്പം സംഭവിക്കത്തില്ല. അതുപോലെ തന്നെയാണ് പരമാർത്ഥ വിഷയത്തെ സംബന്ധിച്ചു. ആ വസ്തു തന്നെ സ്വയം വികല്പശൂന്യമാണ്. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് നിർവികൽപ്പം എന്ന് പറയുന്നതാണ്. അതിൽ രണ്ടു പക്ഷമില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ജ്ഞാനവും നിർവികൽപ്പമാണ്. നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ അതാ അർത്ഥം. അല്ല, നമ്മൾ ഭാവനയിൽ കാണുന്ന കാര്യങ്ങളൊന്നുമില്ല. രണ്ടു പക്ഷമില്ല. അജ്ഞാനത്തിന് ഏകസ്വരൂപമായിരിക്കും. സത്തിനെ കുറിച്ചുള്ള ജ്ഞാനം സത്ത് എന്ന് തന്നെയാണ്. അതിന് വേറൊരു പക്ഷം വന്നു കഴിഞ്ഞാൽ അത് വികല്പമായി. അസത്ത് എന്നിവിടെ വന്നു കഴിഞ്ഞാൽ വികല്പമായി. ചിത്ത് എന്ന് പറയുന്നു, അതിനെ കുറിച്ചുള്ള ജ്ഞാനം ചിത്തെന്ന് തന്നെയായിരിക്കും. അചിത്ത് ജഡം എന്ന് വന്നു കഴിഞ്ഞാൽ അത് വികല്പമായി. മറ്റൊരു പക്ഷം വരുന്നതാണ് വികല്പം. ഇപ്പോൾ വസ്തുവിൽ വികല്പം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ വരുന്നില്ല, വസ്തുവിൻ്റെ ജ്ഞാനത്തിനും വികല്പം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ജ്ഞാനമെന്ന് പറയുന്നു ആ വസ്തുവാണ്. വസ്തുവിൽ നിന്ന് വേറിട്ടൊരു ജ്ഞാനമില്ല. ഇതാണ് അദ്വൈതത്തിൻ്റെ മുഖ്യമായ സിദ്ധാന്തം. വസ്തുവിൽ വികല്പം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ അസത്തെന്ന് പറഞ്ഞാലും സത്തെന്ന് പറഞ്ഞാലും വേറെ ഭാഷയിലും പറയാം, സത്യമെന്ന് പറയാം, മിഥ്യയെന്ന് പറയാം, ഏത് രീതിയിൽ പറഞ്ഞാലും ശരി, എന്താണ്? വികല്പശൂന്യമായ നിർവികൽപ്പമായ വസ്തുവിനെയാണ് ബോധിപ്പിക്കുന്നത്. ആ ബോധിക്കുന്നവനും എന്താണ്? നിർവികൽപ്പമായ ആ വസ്തുവിനെ കുറിച്ചുള്ള ബോധമാണ് ഉണ്ടാകുന്നത്. ഇതിന് രണ്ടു പക്ഷമുണ്ട്. ഇത് വസ്തുവിനെ കുറിച്ചും വസ്തുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നിടത്ത് രണ്ട് സ്ഥലത്തും പറയും. ചിലടത്ത് ഭാഷകാരൻ പറയും വസ്തുവിനെ കുറിച്ച്. വസ്തു എന്ന് പറഞ്ഞ കൂടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണ മലയാളത്തിലെ വസ്തുവില്ല. വസ്തു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭൂമിയെന്ന് പറയുന്നു. ഇത്ര ഏക്കർ വസ്തു ഉണ്ടെന്ന് പറയും. ഇവിടെ അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതാണ് ഇതെല്ലാം പറയുമ്പോൾ ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നു. വസ്തു എന്ന് പറഞ്ഞാൽ പരമാർത്ഥമായ തത്വം. ആ പരമാർത്ഥമായ തത്വം എന്ന് പറയുമ്പോൾ ഇവിടെ അദ്വൈതം പറയുന്നു, ഇവിടെ പരമാർത്ഥമായ തത്വം മാത്രമേ ഉള്ളൂ. പിന്നെ അസത് തുടങ്ങിയ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത് അസത്യം മിഥ്യ എന്നെല്ലാം ശബ്ദങ്ങൾ പ്രയോഗിക്കുന്ന അത് ആ പരമാർത്ഥമായ വസ്തുവിനെ തന്നെയാണ്. രണ്ട് വസ്തുക്കൾ ഉണ്ടായിട്ട് രണ്ട് ശബ്ദം പ്രയോഗിക്കുന്നതല്ല, ഒന്നിനെ തന്നെ. പിന്നെ നമ്മുടെ അനുഭവത്തിൽ രണ്ടവസ്ഥയുണ്ട്. സൃഷ്ടി, സൃഷ്ടിക്ക് മുമ്പ് കാര്യം, കാരണത്തിന് കാര്യത്തിന് മുമ്പുള്ള കാരണാവസ്ഥ, മൃത്തും ഘടവും പോലെ. സൃഷ്ടി, സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ, ജാഗ്രത സുഷുതിയും പോലെ. ഇങ്ങനെയുള്ള അവസ്ഥകൾ അനുഭവത്തിലുള്ളതുകൊണ്ട് സത്ത് അസത്ത് തുടങ്ങിയ ശബ്ദങ്ങളും പ്രയോഗിക്കുന്നു. അതുകൊണ്ട് വസ്തുവിൽ വികല്പം വരുന്നില്ല, രണ്ട് വരുന്നില്ല. ശ്രുതി രണ്ടഭിപ്രായം പറയുന്നില്ല. ഒരിടത്ത് പറയുക സത്താണെന്ന്, വേറെടുത്ത് പറയുക അസത്താണ്, അങ്ങനെ പറയുന്നില്ല. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. ചിലർ എല്ലാ സത്തെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നു അല്ല ഇതെല്ലാം ശൂന്യമാണ് എന്ന് പറയും. അത് ചിലരുടെ അഭിപ്രായം മാത്രമാണ്. ഇത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷകാരൻ തത്വജ്ഞാനവും ഉപാസനയും രണ്ടാക്കി തിരിക്കുന്നത്. ശ്രുതി രണ്ടഭിപ്രായം പറയുന്നുണ്ട്, പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. ശ്രുക്ക് തത്വത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്തവൻ പിന്നെ എങ്ങോട്ട് പോകും? കൽപ്പനകളിലേക്ക്, ഭാവനകളിലേക്ക് പോകും. അവൻ പലതും കൽപ്പിക്കും. ഈ കൽപ്പനകളാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഉപാസന എന്ന് പറയുന്നത്. ഭാവന അനുഷ്ഠിക്കുന്നു, ഭാവന ഒരനുഷ്ഠാനമാണ്, കൽപ്പന ഒരനുഷ്ഠാനമാണ്, വരുമ്പോൾ അതിന് ഉപാസനമാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. അത് നിരർത്ഥകമല്ല, അതുകൊണ്ടും പ്രയോജനമുണ്ട്. പക്ഷെ അത് അദ്വൈതമല്ല. അദ്വൈതം എന്ന് പറയുമ്പോൾ വികല്പശൂന്യമായ പരമാർത്ഥ വസ്തുവിനെ കുറിച്ചുള്ള വികല്പരഹിതമായ ജ്ഞാനം, ഏകമായ ജ്ഞാനം. അതുകൊണ്ടാണ് പറയുന്ന അദ്വൈത ജ്ഞാനം എന്ന് പറയുന്നത്. അത് എപ്പോഴും ഏകരൂപത്തിലാണ്, രണ്ടാമതൊരു രൂപത്തിലല്ല. അതാർക്കാണോ ആ ജ്ഞാനം പ്രാമാണികമായി പ്രമാണജന്യമായി സംഭവിക്കുന്നത്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വികല്പത്തിനൊരു സ്ഥാനമില്ല. ഉപാസന പോലെയുള്ള വികല്പങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, പക്ഷെ എന്താ പറയുന്നതെന്ന് പലർക്കും മനസ്സിലാകാറില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ പൂർവക്ഷിയുടെ സംശയമാണ്, ശ്രുതിയിൽ രണ്ടു പക്ഷമില്ലേ? ഒന്ന് സത്തിനെ കുറിച്ച് പറയുന്നത്, മറ്റൊന്ന് ശൂന്യത്തെ കുറിച്ച് പറയുന്നത്. ഇല്ല, ചില വ്യക്തികൾക്ക് അങ്ങനെ രണ്ടു പക്ഷമുണ്ട്. അത് ശ്രുതിയുടെ വ്യാഖ്യാന ഭേദമാണ്. ശ്രുതിക്ക് ഒരു പക്ഷമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, പരമാർത്ഥ വസ്തു അത് സത്താണ്. ക്രിയായാം ഇവ, അതിനി ശ്രുതി ക്രിയകളെ കുറിച്ച് പറയുന്നുണ്ട്, കർമ്മങ്ങളെ കുറിച്ച്. അവിടെ പലതും പറയും, വികല്പങ്ങൾ പറയും. അതേ ശ്രുതി തന്നെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ആ പരമാർത്ഥ ബോധം എന്ന് പറയുന്നിടത്ത് വികല്പമില്ല. അതുകൊണ്ട് അദ്വൈത ജ്ഞാനത്തിൽ ഉപാസന ഭാവന ഇതിനൊന്ന് യാതൊരു സ്ഥാനവുമില്ല. കർമ്മം ഉപാസനകൾ അതും വേദം തന്നെ പറയുന്നു, അവിടെ അതിൻ്റെയൊക്കെ സ്ഥാനം. ഇതിന് രണ്ടിനെ രണ്ടായി തന്നെ മനസ്സിലാക്കും. ഇത് വേറൊരിച്ചറിയാത്തടത്തോളം കാലം അദ്വൈതം എന്തെന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നില്ല. അദ്വൈതം എന്തെന്ന് ഒരാവിനെ മനസ്സിലാക്കാത്തടത്തോളം കാലം അവൻ്റെ വഴി എന്ന് പറയുന്നത് കർമ്മങ്ങളും ഉപാസനകളുമാണ്. അതിൽ തന്നെ തുടരുക. ക്രിയായാം ഇവ വസ്തുനി വികല്പ അസംഭവ തസ്മാത് ശ്രുതി പരിഗ്രഹീത സത്പക്ഷ ദാർഢ്യായവായം മന്ദമതി പരികല്പിതസ്യ അസത്പക്ഷസ്യ ഉപന്യസ്യ നിരാസ്യ ദൃഷ്ടവ്യം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, ശ്രുതി ഏത് പക്ഷത്തെ സ്വീകരിച്ചിരിക്കുന്നു, വേദം ഏതിനെ സ്വീകരിച്ചിരിക്കുന്നു. സത്പക്ഷം, വികല്പരഹിതമായ സത്തിനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ശ്രുതി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ശ്രുതി എന്ന് പറയുന്നത് ശ്രവണത്തിനുള്ള ഒരു ഉപായം, ശ്രുതി ശബ്ദം. അപ്പോൾ ശ്രുതി ഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രുതി ബോധിപ്പിക്കുന്നു ആരെ? ശ്രോതാവിനെ. എന്തിനെ? അസത് എന്ന പക്ഷത്തെ, പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതാണ് ശ്രുതി പരിഗ്രഹീത സത്പക്ഷ ദാർഢ്യായ. അതിൻ്റെ ദൃഢത ഒരാൾക്കുണ്ടാകും. അതിൻ്റെ ദൃഢതയുണ്ടാവണം. അപ്പോൾ ഈ ദൃഢതയ്ക്ക് പ്രധാനമായി ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ധരിക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ സംബന്ധിച്ചുള്ള അവ്യക്തമായ ധാരണകളെ നിഷേധിക്കേണ്ടിയും വരും, നിരാകരിക്കേണ്ടിയും വരും. ഇല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകത്തില്ല. പറയുന്നത് ശ്രുതി പരിഗ്രഹീത സത്പക്ഷ ദാർഢ്യായ, ശ്രുതി ബോധിപ്പിക്കുന്ന അസത്പക്ഷം, വികല്പരഹിതമായ പല പക്ഷങ്ങളില്ലാത്ത ആ സത്പക്ഷത്തിന്റെ ദൃഢത എന്ന് പറയുന്നത്. ഇപ്പൊ ജ്ഞാനം ഉണ്ടായാൽ പിന്നെന്താ ദൃഢത? അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ജ്ഞാനത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ. എന്താണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്? അപരോക്ഷതയാണ് അതിൻ്റെ സ്വഭാവം. അതിൽ പിന്നെ ദൗർബല്യം, ദാർഢ്യം ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നുമില്ല. നിരപേക്ഷമായ ഒരു വസ്തുവിൽ അങ്ങനെയുള്ള ഭേദങ്ങളൊന്നും വരത്തില്ല. അത് ഏകരൂപമാണ് ജ്ഞാനം. പിന്നെ ദൃഢത എന്ന് പറയുന്നത് എന്താണ്? ഇത്തരം വികല്പങ്ങളെ നിരാകരിക്കുക. അതെവിടെയാണ് വരുന്നത്? മന്ദമതികൾക്ക്. ജ്ഞാനം ഏകസ്വരൂപമാണ്, അത് ശരി തന്നെയാണ്. ശ്രുതി അതിനെയാണ് ബോധിപ്പിക്കുന്നത്. പക്ഷെ ശ്രുതി അത് ബോധിപ്പിച്ചാലും എന്തുവരുന്നു? മന്ദമതികൾ പലതും കൽപ്പിക്കുന്നു, ഭാവന ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന ശൂന്യവാദവും മറ്റും കർമ്മങ്ങളും ഉപാസനകളും എല്ലാം മന്ദമതികളുടെ പരികൽപ്പനകളാണ്. അതിനെ നിരാകരിക്കുക എന്ന് പറയുന്നതാണ് ദൃഢത എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അതിൻ്റെ സത്യം എന്താണോ അത് നമ്മൾ കേട്ടു. ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു നമ്മൾ കേട്ടു. ഒരു തരത്തിൽ നമ്മൾ കേട്ടു. വേറൊരാൾ നിന്ന് വേറൊരു അഭിപ്രായം പറയണം. നമ്മൾ നേരത്തെ കേട്ടതിന് നേരെ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേട്ട് അയാൾ സത്യസന്ധനാണ്. വേറൊരാളെന്ന് പറയുന്നത് എന്താണ്? അയാൾ കള്ളനാണ്. അവിടെ തന്നെ വികല്പമായി. ഒരു ഭാഗത്തുനിന്ന് കേട്ട് സത്യസന്ധനാണ്, വേറൊരാൾ പറഞ്ഞു കള്ളനാണ്. രണ്ടു പക്ഷം വന്ന് ഇതാണ് വികല്പം. അപ്പോ എന്താണോ ആ വ്യക്തിയുടെ സ്വരൂപം അതനുസരിച്ചാണ് ബോധിക്കുന്നതെങ്കിൽ ഒന്നുകിൽ അയാൾ സത്യസന്ധനായിരിക്കും, അല്ലെങ്കിൽ കള്ളനായിരിക്കും. പക്ഷെ നമ്മൾ രണ്ടും കേട്ട് കഴിയുമ്പോൾ അവിടെ വികല്പം വന്നു. അപ്പൊ ദൃഢത എന്ന് പറയുന്നത് എന്താണ്? എന്താണോ അവിടെ വാസ്തവമല്ലാത്തത് അതിനെ നിരാകരിക്കുക. അപ്പോൾ എന്താണോ വ്യക്തിയെ സംബന്ധിച്ചുള്ള വാസ്തവം, അത് മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിയും കഴിവും യോഗ്യതയും സാമർഥ്യവും ഒക്കെ ഉള്ളവൻ ശരിയായി തന്നെ മനസ്സിലാക്കും. വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സത്യമുള്ളവനെ കള്ളനും ധരിക്കത്തില്ല, കള്ളനെ സത്യമൊന്നും ധരിക്കത്തില്ല. അത് മനസ്സിലാക്കുന്നവൻ്റെ യോഗ്യത അനുസരിച്ചിട്ടാണ്. കഴിവുണ്ടെങ്കിൽ അവൻ ശരിക്കും മനസ്സിലാക്കും, മറിച്ചാണെങ്കിലോ അതിനെ നിരാകരിക്കണം. അവൻ്റെ മനസ്സിൽ എന്തുവരും? വികല്പം ഉണ്ടാവും. ഇത് ഏതാ ശരി? സത്യം അവനാണോ അതോ കള്ളനാണോ? ഈ വികല്പം ആർക്കും ഉണ്ടാകുന്നത്? ആ സാമർഥ്യമില്ലാത്തവനവനെയാണ് പറയുന്നത് മന്ദമതി. അതുപോലെ തന്നെ ശ്രുതിയുടെ തത്വത്തെ ബോധിപ്പിക്കുമ്പോഴും തത്വത്തെ ഒരാൾക്ക് അനുഗ്രഹിക്കുന്നു, ഗ്രഹിക്കാതിരിക്കുന്നില്ല. ഗ്രഹിച്ചേ മതിയാവും, നേരത്തെ പറഞ്ഞല്ലോ. അത് പ്രമാണത്തിൻ്റെ സ്വഭാവമാണ്. ബോധിപ്പിച്ചാൽ അത് ബോധിച്ചേ മതിയാവും. കണ്ണിന് കാണുന്നതിനുള്ള ശക്തിയുണ്ട്, പ്രകാശമെല്ലാം ഉണ്ട്. മനസ്സും ഇതാണെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്നതാണെന്ന് ഞാൻ ബോധിച്ചേ മതിയാവും. എനിക്കത് തടയാൻ പറ്റത്തില്ല. ഇന്ദ്രിയാർത്ഥ സന്നിവേഷത്തിലൂടെ ജ്ഞാനം ഉള്ളിൽ സഹജമായി ഉണ്ടാകുകയാണ്. ഇതിൽ നോക്കിയിട്ട് എനിക്ക് അറിവുണ്ടാകുന്ന എന്ന് വിചാരിച്ചാൽ അത് ഉണ്ടാകാതിരിക്കത്തില്ല. സ്വഭാവമാണത്, ചേതനനായ ജീവന്റെ സ്വഭാവമാണത്. ജ്ഞാനം ഉണ്ടായേ പറ്റും. പക്ഷെ അങ്ങനെ ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വികല്പങ്ങളുണ്ടാകും. ഇതാരുടെ, ഇതെന്ത്, ഇതിലെന്തൊക്കെ വിശേഷതകളുണ്ട്, പലതരത്തിലുള്ള വികല്പങ്ങൾ ഉണ്ടാകും. അതുപോലെ മന്ദമതികൾക്ക് തത്വത്തെ ഗ്രഹിച്ചാലും തുടർന്ന് വരാം വികല്പങ്ങൾ. തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ ഓ എന്താണ് അതിൻ്റെ അർത്ഥം? നീ പരമാത്മാവാണ്. ഉടനെ വികല്പം വരാം, അതങ്ങനെ ശരിയാകും, ഞാനങ്ങനെ പരമാത്മാവാകും. ഇതാണ് മന്ദമതിയുടെ വികല്പങ്ങൾ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ വികല്പങ്ങൾ എന്തുകൊണ്ടുണ്ടായി? ആ തത്വത്തെ ബോധിച്ചതുകൊണ്ടാണ്. ഈ പരമാത്മാവ് എന്ന് ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ആ താൻ പരമാത്മാവ് എന്ന് ബോധിച്ചതിന് ശേഷമാണ് വികല്പം വരുന്നത്. അതെങ്ങനെ സംഭവിക്കും? അങ്ങനെ ബോധിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു വികല്പമേ വരത്തില്ല. ബോധിച്ചില്ലെങ്കിൽ എന്താ പറയുന്ന അഗ്രഹണം? അയാൾക്കൊന്നും മനസ്സിലായില്ല. തത്വമസി എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലാകുന്നില്ല, അത് മനസ്സിലാക്കുന്നതിനുള്ള ശേഷി പോലും ഇല്ല, അവിടെ ജ്ഞാനമേ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് കർണങ്ങളെല്ലാം സജ്ജമായിരിക്കണം, സക്ഷമമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ശബ്ദത്തിൽ നിന്ന് ശബ്ദജ്ഞാനം ഉണ്ടായിത്തന്നെ തീരും, പക്ഷേ വീണ്ടും വരാം വികല്പങ്ങൾ. അതാർക്ക വരുന്നത്? മന്ദമതികൾക്ക്. ജ്ഞാനത്തിന് ശേഷം വികല്പം ഉണ്ടാവും. അതാണ് ഈ പറയുന്ന ശൂന്യപക്ഷവും മറ്റും. എന്തുകൊണ്ടങ്ങനെ വരുന്നു? സത്തെന്നും പറഞ്ഞു, അസത്തെന്നും പറഞ്ഞു. ഉടനെ അയാളുടെ മനസ്സിൽ അസത്തെന്ന് പറഞ്ഞു അശൂന്യമാണ്, നിരാത്മകമാണ്, വികല്പങ്ങളുണ്ടാവുന്നു. അപ്പൊ അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടർന്നുള്ള വിചാരങ്ങൾ വരുന്നത്. ആ നിരാകരണത്തെയാണ് പറയുന്നത് ഇവിടെ ദാർഢ്യം എന്ന് പറയുന്നത്. അല്ല, ജ്ഞാനത്തെ ദൃഢപ്പെടുത്താനൊന്നും നോക്കത്തില്ല. ഇത് കമ്പി സിമെന്റ് ഒക്കെ ഉപയോഗിച്ച് ബലപ്പെടുത്തുന്ന പോലെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. ഞാൻ സ്വയം തന്നെ എന്താണ് അതിന്റെ സ്വഭാവം? അത് അപരോക്ഷമാണ്. അതിന്റെ ദൃഢത എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സ്വരൂപം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായതിനു ശേഷവും വീണ്ടും വികല്പങ്ങൾ മന്ദമതികൾക്കുണ്ടാകാം. അപ്പൊ അവിടെ ജ്ഞാനത്തെ ദൃഢപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ വികല്പങ്ങളെ നിരാകരിക്കുക, അത്രയുള്ളൂ. അല്ല, ജ്ഞാനത്തിൽ പിന്നീടൊന്നും കൂട്ടിച്ചേർക്കാൻ, ജ്ഞാനത്തെ ബലപ്പെടുത്താനായിട്ടൊന്നുമില്ല. വികല്പങ്ങൾ മാറുക എന്നുള്ളേ ഉള്ളൂ. കാരണം സൂര്യന്റെ പ്രകാശത്തെ കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് കഴിയത്തില്ല. പിന്നെ നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താം? നമ്മുടെ കണ്ണിന് മാറ്റം വരുത്താം, തിമിരത്തിന് ചികിത്സിക്കാം, ആകാശത്തിൽ മേഘങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാം. ഇങ്ങനെ പല ഉപായങ്ങൾ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സൂര്യന്റെ പ്രകാശത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തത്വത്തിന്റെ പ്രകാശത്തിൽ, തത്വബോധത്തിൽ അത് സ്വയം തന്നെ ദൃഢമാണ്. പക്ഷെ അതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് വരുന്നത് ആർക്ക്? ആരെ ബാധിക്കുന്നു? മന്ദമതിയാണെങ്കിൽ. യോഗ്യനാണെങ്കിൽ അതിനൊന്നും ആവശ്യം വരുന്നില്ല. സത്തെന്ന് പറഞ്ഞാലും അസത്തെന്ന് പറഞ്ഞാലും അവൻ ഗ്രഹിക്കുന്ന വസ്തുവിനെ തന്നെ. സത്യം എന്ന് പറഞ്ഞാലും മിഥ്യം എന്ന് പറഞ്ഞാലും ഗ്രഹിക്കുന്ന എന്തിനെ? വസ്തുവിനെ തന്നെ. ഓ, ഇത് അനങ്ങുന്നില്ലല്ലേ, ഈ ചത്തിരിക്കുക. ഇവിടെ അക്കാര്യം എന്ന് പറയുന്നത് എന്താണ്? തസ്മാത് ശ്രുതി പരിഗ്രഹീത. ശ്രുതി ഇവിടെ വെളിപ്പെടുത്തുന്ന സത്പക്ഷദാർഢ്യായ സത്പക്ഷത്തെ ദൃഢപ്പെടുത്തൽ എന്താണെന്നാണ് വിശദീകരിച്ചത്. ആ സത്പക്ഷത്തെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്ന അയം. ഇവിടെ ആ ദൃഢപ്പെടുത്തുക എന്ന് പറയുന്ന ഇതാണ്. ജ്ഞാനത്തെ ദൃഢപ്പെടുത്താൻ പറ്റില്ല. പിന്നെയോ എന്താണ്? മന്ദമതി പരികല്പിത അസത്പക്ഷ നിരാസ. അപ്പൊ അസത്പക്ഷങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് നിരാകരിക്കുന്നു. അപ്പൊ ശൂന്യം എന്ന് പറയുന്ന ചിലരങ്ങനെ കരുന്നു, ഇവിടെ എല്ലാം ശൂന്യമാണ്, ശൂന്യത്തിൽ നിന്നുണ്ടാകുന്നു. അയാൾ പറയുന്നു ശൂന്യമല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ സുഷുപ്തിയിലേക്ക് പോയപ്പോ എല്ലാം അവിടെ ശുദ്ധശൂന്യമായിരുന്നു, ഒന്നും അറിഞ്ഞില്ല, കേട്ടില്ല. ആ ശൂന്യതയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാം ശൂന്യമാണ് ഇതിൻ്റെയൊക്കെ ആധാരം. ഇങ്ങനെയെല്ലാം പറയുന്നു. ഇങ്ങനെയൊരു ഇങ്ങനെയുള്ള വികല്പങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നിരാകരിക്കുക. അത് നിരാകരിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനം വികല്പരഹിതമായി പ്രകാശിക്കുന്നു. അതിനാണ് അതിൻ്റെ ദൃഢത എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചിലർക്ക് സംശയം വരുന്നത് എന്താണ്? ശരി, ഒരാൾ തത്വത്തെ ശ്രവിച്ചു, ഈ പറഞ്ഞ രീതി അനുസരിച്ച് അയാൾക്ക് ജ്ഞാനമുണ്ടായി. ജ്ഞാനം എന്ന് പറയുന്നത് സ്വയം തന്നെ അത് ദൃഢമാണ്. ശരി, അപ്പോൾ അതിനെ ദൃഢപ്പെടുത്താനൊന്നുമില്ല. പക്ഷേ വികല്പങ്ങൾ വരുന്നു. വികല്പം എന്ന് പറയുന്ന ഇവിടെ എന്താണ് അതും മനസ്സിലാക്കണം. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് എന്താണ്? മന്ദമതി പരികല്പിതസ്യ അസത്പക്ഷ എന്നുവെച്ചാൽ ദൃഢജ്ഞാനം എന്ന് പറയുന്നത് അത് സത് എന്നുള്ള ജ്ഞാനം. അതിൻ്റെ വിപരീതമായി വരുന്ന വികല്പം എന്ന് പറയുന്നത് അതിന് നേരെ വിപരീതമായ ജ്ഞാനങ്ങളാണ്. ആത്മാവ് ആണ് തൻ്റെ സ്വരൂപം, അത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ് എന്നെല്ലാമുള്ള ജ്ഞാനമാണ് ദൃഢജ്ഞാനം എന്ന് പറയുന്നത്. ഇതിന് നേരെ വിപരീതമായി വരാമെന്നുള്ള ജ്ഞാനം, അത് നിത്യമല്ല, ശുദ്ധമല്ല, മുക്തമല്ല, ഇങ്ങനെയുള്ള ജ്ഞാനം. ഇതിനെയാണ് അസത്പക്ഷം അല്ലെങ്കിൽ ശൂന്യപക്ഷം എന്നെല്ലാം പറയുന്നത്. അപ്പം ഇതിനെയാണ് നിരാകരിക്കുന്നത്. അപ്പോൾ തത്വജ്ഞാനത്തിന് ശേഷവും ഇങ്ങനെയുള്ള വികല്പങ്ങൾ വരാം എന്നാണ് ശ്രുതി പറഞ്ഞത്. ശ്രുതി ഇങ്ങനെ ഉപദേശിച്ചതിന് ശേഷവും ചിലർ വിപരീതമായി ധരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അത് ഉപദേശിച്ചതിന് ശേഷം എന്ന് പറയുന്നത് എന്താണ്? കാരണം ശ്രുതിയെ ശ്രവിക്കുന്നയാൾ രണ്ടും കേൾക്കുന്നുണ്ട്. സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് സത്തെന്ന് ബോധം തന്നെ ഉണ്ടാകണം, മറ്റൊരു ബോധം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ അസത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസത്തെന്നുള്ള ബോധം ഉണ്ടാകുന്നു. അതാ സംഭവിക്കുന്നു. അപ്പോൾ ഇത് പിന്നെ ഈ ബോധത്തിൽ എവിടെ വ്യത്യാസം ഉണ്ടാകുന്നത്? കേൾക്കുന്നവനനുസരിച്ച്, ശ്രുതിക്കനുസരിച്ചല്ല. കേൾക്കുന്നവൻ മന്ദമതിയല്ലെങ്കിൽ സത്തെന്ന് ബോധിപ്പിക്കുമ്പോഴും അസത്തെന്ന് ബോധിപ്പിക്കുമ്പോഴും അവൻ ഒന്നിനെ തന്നെ ഗ്രഹിക്കുന്നു. സത്തെന്ന് ബോധിപ്പിക്കുമ്പോൾ അവൻ ശരിയായ ജ്ഞാനത്തെ ഗ്രഹിക്കുന്നു, അസത്തെന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ ശരിയല്ലാത്തതിനെയൊക്കെ നിരാകരിക്കുന്നു. അന്നുവരെ അവൻ എന്താണോ ശരിയല്ലാതെ ധരിച്ചിരിക്കുന്ന അതിനെല്ലാം നിരാകരിക്കുന്നു. അവൻ്റെ ബുദ്ധി ശരിയാണെങ്കിൽ, അല്ല മന്ദമതിയാണെങ്കിലോ അവൻ്റെ മനസ്സിൽ വികല്പം ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ സത് എന്ന് ഗ്രഹിച്ച ജ്ഞാനത്തിൽ അവന് ദൃഢത വരുന്നില്ല, അതിന് വിപരീതമായ ജ്ഞാനവും നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ വിപരീത ജ്ഞാനങ്ങളെ നിരാകരിക്കുന്നതിന് പിന്നെ എന്താ വഴി? അതിനിവിടെ വഴി പറയുന്നത് ശ്രവണ മനനങ്ങൾ തന്നെ. ആ തത്വത്തെ തന്നെ വീണ്ടും ശ്രവിക്കുക, അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി അതിനെ തന്നെ വീണ്ടും വിചാരം ചെയ്യുക. എന്തുകൊണ്ടത് ശൂന്യമാകുന്നില്ല? എന്തുകൊണ്ടത് അസത്താകുന്നില്ല? എന്തുകൊണ്ട് അനിത്യമാകുന്നില്ല? എന്നിങ്ങനെ വിചാരം ചെയ്ത് ആ പക്ഷങ്ങളെ നിരാകരിക്കുക. അതിന് ശ്രവണ മനനോ അല്ലാതെ ഒരു ഉപായം ഇല്ല എന്ന് പറയുന്നു. അതിനുപായമായിട്ട് അവിടെ ഉപാസനകളെ സ്വീകരിക്കാനും പറ്റത്തില്ല. ഉപാസനകളത് സാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഉപാസന എപ്പോഴും ആരോപിതമാണ്. പലയിടത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്നിനെ മറ്റൊന്നായി ഭാവന ചെയ്യുന്നതാണ് ഉപാസന എന്ന് പറയും. വസ്തുവിനെ അതായി ഗ്രഹിക്കുന്നതാണ് ജ്ഞാനം. ഇപ്പൊ വിചാരം എന്ന് പറയുന്നത് എന്താണ്? വസ്തുവിനെ അതായി ഗ്രഹിക്കുകയും അവസ്തുവായിട്ടുള്ളതിനെ നിരാകരിക്കുകയും ചെയ്യുന്നതാണ് വിചാരത്തിന്റെ രീതി. ഉപാസന എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒന്നിനെ മറ്റൊന്നായി ഭാവന ചെയ്യുകയാണ്. അതുകൊണ്ട് വികല്പങ്ങളെ നിരാകരിക്കുന്നതിനും ഉപാസന ഒരു ഉപായമല്ല, അതിനും ശ്രവണ മനനങ്ങൾ തന്നെയാണ് ഉപായമായിരിക്കുന്നത്. കാരണം ഇവിടെ പരമാർത്ഥം എങ്ങനെയോ അതിനെ പരമാർത്ഥമായി തന്നെ അറിയുന്നു, അതിന് മറ്റെന്തെങ്കിലും ആരോപിച്ചറിയുന്നതല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മന്ദമതി പരികല്പിതസ്യ, അതാണ് മന്ദമതികൾ കൽപ്പിക്കുന്ന അസത്പക്ഷസ്യ ഉപന്യസ്യ നിരാസ, അതിനെ ഇവിടെ നിർദ്ദേശിച്ചിട്ട് നിരാകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർവപക്ഷത്തെ ആദ്യം കൊണ്ടുവന്നിട്ട് നിഷേധിക്കും. എന്തിനു പൂർവപക്ഷം വരണം? ഒരു വികല്പത്തെ ഉണ്ടാക്കണം, അത് കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല. തത്വത്തെ ശ്രവിക്കുന്ന ഒരു മന്ദമതിയുടെ ഉള്ളിൽ ഇത്തരം വികല്പങ്ങൾ തനിയെ കടന്നു വരും, അപ്പോൾ നിഷേധിച്ചേ മതിയാവും. അപ്പോൾ അതിനാവർത്തിച്ച് ശ്രുതി ബോധിപ്പിക്കുന്നു, ബോധിക്കുന്നു, അതിനെ അങ്ങനെ ബോധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അസത്പക്ഷത്തെ ഇവിടെ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്ന അതിനെ അംഗീകരിക്കാനല്ല, നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതം ദർഹി അവ്യാകൃതം ആസീദിത്യത്രാപി ന നിരധ്യക്ഷസ്യ ജഗത വ്യാകരണം കഥ്യത. ഇനി ബൃഹദാരണ്യത്തെ പറയുന്നു. ആദ്യം തൈത്തിരിയത്തെ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞത് ചാന്ദോഗ്യം. ഇനി ബൃഹദാരണ്യത്തിനും അവിടെ തന്നെ പറയുന്നു. ഇവിടെയും എന്താണ്? തഥ ഇതം അവ്യാകൃതം ആസീത് എന്ന് പറഞ്ഞ നിമിഷം തൊട്ടടുത്ത് പറയുന്നത് എന്താണോ, ഇത് സത്താണോ എന്നാണ് അടുത്ത് പറയുന്നത്. അപ്പൊ അവ്യാകൃതം ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ത് പ്രകടമായിരുന്നില്ല, സത്തിനെ സത്തെന്നറിയാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? താൻ അവിടെ സുഷുപ്തനായിരുന്നു. താൻ ഗാഢമായ നിദ്രയിലായിരിക്കുമ്പോൾ സത്തെന്നോ അസത്തെന്നോ എന്തിനെ അറിയും? ഒന്നും അറിയാൻ കഴിയത്തില്ല. അതാണ് സൃഷ്ടിയുടെ പൂർവ്വ അവസ്ഥ എന്ന് പറയുന്നത്, ജാഗ്രതത്തിന് മുമ്പുള്ള അവസ്ഥ. അപ്പോൾ നാമരൂപങ്ങൾ പ്രകടമായാകാത്തത് കൊണ്ട് സത്തിനെ അവിടെ പ്രകടമായി അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നു അത് അവ്യാകൃതമായിരുന്നു, അതാണ് അസത്തെന്ന് പറയുന്നത്. നിത്യത്രാവി നന്ദിരധ്യക്ഷസ്യ ജഗത വ്യാകരണം കഥ്യത. അവിടെയും എന്താണ് ഇത്? അത് വെളിപ്പെടാതിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ഇത് വെളിപ്പെടുന്നു. ആര് വെളിപ്പെടുത്തി? വെളിപ്പെടുത്തുന്നതിന് ഒരാൾ വേണം, അധ്യക്ഷൻ. അതാണ് ഈശ്വരൻ, ബ്രഹ്മം എന്ന് പറയുന്നത്. ജഗസ്രഷ്ടാവ് ആണ് അവിടെ ഇതിനെ വെളിപ്പെടുത്തിയത്. അതായത് സ്വയം വെളിപ്പെടുത്തില്ല, വെളിപ്പെടുത്താൻ ഒരാൾ വേണം. ഉറങ്ങാനും ഉണരാനും ഒരാൾ വേണം, അല്ലാതെ ഉറക്കവും ഉണർവും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഉറങ്ങി, ഞാൻ ഉണർന്നു, ആരാണ് ഈ ഞാൻ? അതാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. നിരധ്യക്ഷസ്യ ജഗത വ്യാകരണം കഥ്യതി സേഷ ഇഹ പ്രവിഷ്ട ആ നഖാഗ്രേഭ്യ. എന്താണ്? ഏതൊരുവനാണോ അവിടെ സുഷുപ്തനായിരുന്നത്, ഒന്നും അറിയാതിരുന്നത്, അവ്യാകൃതനായിരുന്നത്, അവൻ തന്നെ ഇതിലേക്ക് പ്രവേശിച്ചു, ഇവിടെ ഈ ശരീരത്തിലേക്ക്. അങ്ങനെ ഇരുന്നപ്പോൾ ബോധശൂന്യനായിരുന്നു. പക്ഷെ ആ നഖാഗ്രേഭ്യ നഖാഗ്രം വരെ അവിടെ ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. എന്തുകൊണ്ട്? ചേതനൻ സർവത്ര പ്രവേശിച്ചു എന്നുവെച്ചാൽ അതിൻ്റെ താതാത്മ്യം ഈ ശരീരം മുഴുവൻ സംഭവിച്ചു. ഞാനെന്നും എൻ്റേതെന്നും എന്നുള്ള ബോധരൂപത്തിൽ ആര്? സ ഏഷ, ഏതൊരുവനാണോ ഈ യാതൊരു ബോധവുമില്ലാതെ ആ സുഷുപ്തിയുടെ തീവ്രതയ്ക്കനുസരിച്ച് പൂർണ്ണമായും ബോധശൂന്യനായി. ആ സുഷുപ്തിയുടെ തീവ്രതയാണ് ബോധ കെടുത്തുന്നത്. അതാണ് അവിടെ ശരീരത്തെ പല കഷണങ്ങളായും മുറിച്ചാലും അറിയുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ആ നഖാഗ്രം വരെ ചൈതന്യം വ്യാപിക്കുന്നില്ല. അതിനിങ്ങോട്ട് കടന്നു വരാനുള്ള അവസരങ്ങളെല്ലാം അടച്ചു വച്ചു. എങ്ങനെയാണോ നദിയിലെ ജലപ്രവാഹത്തെ സേതു ബന്ധനത്തിലൂടെ തടയുന്നത്, അതുപോലെ ഇവിടെ എന്ത് ചെയ്തു? അവന്റെ ബോധം ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ദ്വാരങ്ങളെല്ലാം അടച്ചു കഴിഞ്ഞു. പിന്നെ അവന്റെ ശരീരത്തെ എത്ര കീറിയാലും മുറിച്ചാലൊന്നും അവനൊന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണോ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്? ആ നഖാഗ്രേഭ്യം എന്ന് പറയുന്നു, അപ്രവേശം, അതിനനുപ്രവേശം എന്ന് പറയുന്നു, അതിനെ സൃഷ്ടി എന്ന് പറയുന്നു. അതാണ് സുഷുപ്തിയിൽ നിന്ന് സൃഷ്ടി ആരംഭിക്കുന്നു എന്ന് പറയുന്നു. അതിനടുത്ത് വരുന്ന പ്രകടനത്തിൽ തന്നെ ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ ഭാഷ്യകാരം പറയും, ആ സുഷുപ്തിയിൽ നിന്ന് ആരാണോ ഈ ജാഗ്രതത്തിലേക്ക് വന്നത് അവൻ തന്നെയാണ് സൃഷ്ടികർത്താവ്, ബ്രഹ്മം. അവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതാസ് സുഷുപ്തി സ്ഥിതി ചെയ്തവനല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ സുഷുപ്തി സ്ഥിതി ചെയ്ത ആരാണ്? താൻ തന്നെയാണ്. അതല്ലേ പറയുന്നത് ഞാൻ ഉറങ്ങി. അപ്പം ആരാണ് സൃഷ്ടികർത്താവായിരിക്കുന്നത്? താൻ തന്നെയാണ്. ഏതൊരുവനാണോ ഈ ശരീരത്തിൽ ആ നഖാഗ്രം വ്യാപിച്ചിരിക്കുന്ന ആ താൻ തന്നെയാണ് സൃഷ്ടികർത്താവായും ഇരിക്കുന്നത് എന്നടുത്ത പ്രകടനത്തിൽ വിശദീകരിക്കും. അതിനുവേണ്ടി ഇവിടെ പറയുന്നു, നന്ദിരധ്യക്ഷസ്യ ജഗത വ്യാകരണം കഥ്യതേ. ഒരാളവിടെ വേണം, അവൻ തന്നെ എന്ത് ചെയ്യുന്നു? സയേഷ പ്രവിഷ്ട നഖാഗ്രേഭ്യ അധ്യക്ഷസ്യ വ്യാകൃതകാര്യ അനുപ്രവേശിത്വേന. അങ്ങനെ എങ്ങനെയാണ് അവൻ ഈ ശരീരത്തിൽ അനുപ്രവേശം ചെയ്തത്? അതുപോലെ ചൈതന്യ രൂപത്തിൽ സർവചരാചരങ്ങളിലും അനുപ്രവേശം ചെയ്തിരിക്കുന്നു. സർവ ജഡങ്ങളിലും ഇവിടെ എന്തൊക്കെയാണോ ചിന്മയമായി അനുഭവപ്പെടുന്നത്, ഏതൊക്കെയാണോ ജഡമയമായി അനുഭവപ്പെടുന്നത്, സർവത്ര എന്ത് ചെയ്യുന്നു, ഇതിന്റെ അനുപ്രവേശം സംഭവിച്ചിരിക്കുന്നു. ചൈതന്യം ശരിയാണ്, ഈ ജീവന്മാരിലെല്ലാം അനുപ്രവേശം ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഇവിടെയെല്ലാം ചൈതന്യം അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ ജഡമായ വസ്തുക്കളിൽ എങ്ങനെ അത് അനുപ്രവേശം ചെയ്തിരിക്കുന്നു, പറയുന്നോടെയും അനുപ്രവേശം ചെയ്തിരിക്കുന്നു സദ്രൂപത്തിൽ സത്തായി. നമ്മൾ ചൈതന്യ ശൂന്യമാണ് എന്ന് കരുതുന്ന അമൃത ശരീരത്തിലും മറ്റും പോലും എന്താണ്, അതിനെ പ്രവേശം ചെയ്തിരിക്കുകയാണ് സദ്രൂപത്തിൽ. അതാണ് അവിടെ എന്താണ് സത്ത് അതിലും പ്രകാശിക്കുന്നു. അതിന്റെ മറ്റൊരു ഭാവം അത് പ്രകടമാകുന്നില്ലെന്നേ ഉള്ളൂ. അത് ഏതുപോലെ നേരത്തെ ആ ചൈതന്യം പ്രകടമാകുന്നതിനുള്ള വഴികളെല്ലാം അടച്ചു. നമ്മുടെ ചൈതന്യ രൂപത്തിൽ അത് പ്രകടമാകുന്നില്ല, പക്ഷെ സദ്രൂപത്തിൽ അത് പ്രകടമാകുന്നു. അതുകൊണ്ട് പറയുന്നു സർവത്ര കാര്യത്തിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നു. കാരണം അധ്യക്ഷസ്യ വ്യാകൃതകാരി അനുപ്രവേശിക്കുന്ന വ്യാകൃതകാര്യം ശരീരം മാത്രമാണ്, ജഡ ചിത്തുകളിലെല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, അനുപ്രവേശിക്കുന്ന സമാകർഷ. അവിടെ തന്നെ അക്കാര്യവും പറഞ്ഞിരിക്കുന്നു ബൃഹദാരണ്യത്തിനും. നിരധ്യക്ഷ വ്യാകരണ അഭ്യൂമി ഈ അനന്തരേണ പ്രകൃത അവലംബിന സാഹിത്യനേന സർവനാമന കാര്യ അനുപ്രവേശിത്വന സമാകർഷിയത്. പറയുന്നതോടെ എന്താ, അങ്ങനെ അനുപ്രവേശം ചെയ്യാൻ ഒരാളില്ലെങ്കിൽ പിന്നെ ആരാ അനുപ്രവേശം ചെയ്ത്? ശൂന്യതയാണോ? താൻ സ്വയം ശൂന്യനാണെങ്കിൽ ചില പറയാറുണ്ടല്ലോ ആത്മാവ് ശൂന്യമാണ് എന്ന് പറയും. അപ്പൊ ഞാൻ ശൂന്യനാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്താ അതിനർത്ഥമുള്ളത്? എന്താ ഈ ശൂന്യത? അത് നിങ്ങൾക്ക് നിർവചിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് അതിനെ ബോധിക്കാൻ കഴിയുമോ? ഏതെങ്കിലും തരത്തിലാണ് മനസ്സിലാക്കാൻ കഴിയും? അത് വെറും ഒരു ഭാവന കൽപ്പന എന്നുള്ളതിനപ്പുറം ശൂന്യതയ്ക്ക് ഒരർത്ഥമില്ല. പിന്നെ എന്താണ് അവിടെ ശൂന്യതയല്ല, അത് അധ്യക്ഷനാണ്, സത് ആണ് അവിടെ കാരണമായിരുന്നത്. അതുകൊണ്ട് നിരധ്യക്ഷേ വ്യാകരണ അഭ്യൂമി, അതുകൊണ്ട് ശൂന്യതയിൽ നിന്നാണ് ഈ പ്രകടമായ ഭാവങ്ങളെല്ലാം ഉണ്ടായി എന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല എന്താണ് ഞാൻ ഉറങ്ങി, ഞാനിത് ഉണർവിലേക്ക് വന്നു, ഇത്തരം വ്യവഹാരമൊക്കെ അസംഭവമായി. എന്തുകൊണ്ട്? അവിടെ ശൂന്യമായിരുന്നു, എല്ലാ വ്യവഹാരങ്ങളും അവിടെ ശൂന്യമായി. പിന്നെ സുഷുപ്തി ജാഗ്രത ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്താണ്? കേവലമായ ശൂന്യത മാത്രം. ആ ശൂന്യതയെ ഞാൻ നീ എന്നുള്ള വ്യവഹാരങ്ങളൊന്നും സംഭവിക്കത്തില്ല. ശൂന്യത എന്ന് പറയുന്നത് ഭാവനയ്ക്കും അപ്പുറമാണ്. ഭാവനയ്ക്കപ്പുറമെന്ന് മാത്രമല്ല, എന്താണ് ഇന്ന് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വവ്യവഹാരങ്ങളും അസ്തമിക്കുന്ന സ്ഥാനമായി. പിന്നെ അവിടെ ഗുരുവില്ല, ശിഷ്യനില്ല, ശാസ്ത്രമില്ല, ഉപദേശമില്ല, യാതൊന്നും തന്നെ ഇല്ല. അപ്പോൾ അവിടെ ഒരു അധ്യക്ഷനെ സ്വീകരിക്കണം, അതാണ് സത്ത്. അതിൻ്റെ വ്യാകരണ അഭ്യൂമേ അത് പ്രകടമാകുന്നു സർവസൃഷ്ടിയിലും അനന്തരേണ പ്രകൃതാവലംബിന. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ ഏഷ ഇഹ പ്രവിഷ്ട. അതില്ലെങ്കിൽ സ ഏഷ എന്ന് പറയാൻ കഴിയത്തില്ല. സായിത്തിനേന സർവനാമന, സ എന്ന് പറയുന്ന സർവനാമമാണ്, അത് മുമ്പ് ഏതൊന്നാണോ ഇങ്ങോട്ട് അനുപ്രവേശം ചെയ്ത് അതിനെ പരാമർശിക്കുകയാണ്. കഹ കാര്യ അനുപ്രവേശിക്കുന്ന സമാകർഷിയത, ശൂന്യത്തെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? സർവശൂന്യമാണെങ്കിൽ അവിടെ ഞാനും നീയുമില്ല, എനിക്ക് നിനക്കോ വ്യവഹരിക്കാൻ സാധ്യമില്ല. തനിക്ക് പിന്നെ പ്രത്യേകിച്ചൊരു വാക്ക്, മനസ്സ്, ബുദ്ധി ഒന്നും തന്നെ ഇല്ല. ആത്മാവ് തന്നെ ഇല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം എങ്ങനെ നിലനിൽക്കും? ഒരു കൽപ്പനയ്ക്കപ്പുറം ശൂന്യതയ്ക്ക് ഒരർത്ഥമില്ല. അതും കൽപ്പിക്കാൻ കഴിയാത്ത ഒരു കൽപ്പന എന്ന് പറയേണ്ടി വരും. എങ്ങനെ കൽപ്പിക്കും? ഇവിടെ അതല്ല സയേഷ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അവൻ തന്നെയാണ് ഏതൊരുവനാണോ സത്തായിരുന്നത് അത് തന്നെയാണ് ഇവിടെയും അനുപ്രവേശം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിനെയും സത്തെന്നറിയുന്നത്. ചേതനസിച്ച അയം ആത്മനഃ ശരീര അനുപ്രവേശ ശ്രുയത്തെ. അതുകൊണ്ട് ശ്രുതി എന്താണ്? വസ്തുവിൽ വികല്പമില്ല പറഞ്ഞു. വസ്തുവിനെ പരമാർത്ഥത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു? അത് ഈ ശരീരത്തിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നു. ഈ ശരീരത്തിലൂടെ അത് സദാ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു, ചൈതന്യമായി സത്തായി. ഈ ശരീരത്തിൽ അത് ആർക്കും നിഷേധിക്കാൻ കഴിയും. ഈ ശരീരത്തിൽ ചൈതന്യം പ്രകടമാകുന്നില്ല, ഈ ശരീരത്തിൽ സദനുഭവമില്ല, ആർക്കും നിഷേധിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ സത്തായി ചേതനനായി പ്രകടമായിക്കൊണ്ടിരിക്കുന്ന അതാണ് കാര്യാനുപ്രവേശം എന്ന് പറയുന്നു. അത് ചേതനാണ്, ചേതനസ്യ സ്വയമാത്മനഹ. അത് നിരാത്മാവല്ല, അത് ആത്മാവാണ്. നിരാത്മാ ആത്മാ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാ എന്ന് പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് നിരാത്മാ. ആത്മാ എന്ന് പറയുമ്പോൾ അതിന് അതൊരു സ്വരൂപമെന്നാണ്. നിരാത്മാ എന്ന് പറഞ്ഞാലോ സ്വരൂപശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശൂന്യത്തിന് സ്വരൂപമില്ല എന്ന് പറഞ്ഞാൽ ശൂന്യം ഇല്ലാത്തതാണ്. അപ്പൊ പിന്നെ ശൂന്യത്തെ എങ്ങനെ, ശൂന്യത്തെ അംഗീകരിക്കുന്നതിന് എന്താ യുക്തിയുള്ളത്? മനസ്സിലായല്ലോ. ആത്മാ എന്ന് പറഞ്ഞാൽ സ്വരൂപം, നിരാത്മാ എന്ന് പറഞ്ഞാൽ സ്വരൂപശൂന്യം. നിരാത്മാ നിങ്ങൾ എന്തിനാ പറഞ്ഞു? ശൂന്യത്തെ എന്ന് വെച്ചാൽ ശൂന്യത്തിനൊരു സ്വരൂപമില്ല എന്ന് പറഞ്ഞാൽ ശൂന്യം എന്ന് പറയുന്ന അങ്ങനെ ഒന്നില്ല. ഒരു ഭാവനയ്ക്കപ്പുറം കൽപ്പിക്കാം നമുക്ക്, അർത്ഥശൂന്യമായും നമുക്ക് കൽപ്പിക്കാം. നമുക്ക് ചിറകില്ലെങ്കിൽ ചിറകുണ്ടെന്ന് കൽപ്പിക്കാം. ഭാവനയാണ്. ദരിദ്രന് സ്വയം ധനത്തെ കൽപ്പിക്കാം, ധനമാനം തിരിച്ചും കൽപ്പിക്കാം. അത്തരം ഭാവന കൽപ്പനകൾക്കൊന്നും ഇവിടെ അദ്വൈതത്തിനൊരു സ്ഥാനമില്ല. അദ്വൈതം എന്താണ്? വസ്തുബോധമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു ചേതനസിച്ച ആത്മനഹ. ഇവിടെ സത്തിന്റെ അനുപ്രവേശമാണ് ശ്രുതി പറയുന്നത്. പ്രവിഷ്ടസ്യ ചേതനത്വ ശ്രവണ എന്നുകൊണ്ട് ഇവിടെ പ്രവേശിച്ചിരിക്കുന്നത് ശൂന്യനല്ല, ചേതനാണ്. പശ്യൻ ചക്ഷുഹു ശൃണ്ണുൻ ശ്രോത്രം മന്വാനഹ മനഃ, അവൻ മനസ്സായി മനനം ചെയ്യുന്നു. ചക്ഷുരേന്ദ്രിയമായി അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ശ്രോത്രേന്ദ്രിയമായി അവൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ത്വഗേന്ദ്രിയമായി അവൻ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. രസനേന്ദ്രിയമായി അവൻ രസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എന്താ? ശൂന്യമാണോ സത്താണോ? അപ്പൊ ആ സത്ത് തന്നെയാണ് ഇതെല്ലാമായിരിക്കുന്നു. ഈ സത്ത് തന്നെയാണ് കർണമായിരിക്കുന്നത്, സത്ത് തന്നെയാണ് കർത്താവായിരിക്കുന്നത്. ആ സത്ത് തന്നെയാണ് കർണ കർത്തൃകർണം വ്യാപാരങ്ങളായിരിക്കുന്നത്. ഇതൊക്കെ ശൂന്യതയിൽ എങ്ങനെ സംഭവിക്കും? അപ്പൊ ശൂന്യത എന്ന് പറയുന്നത് മന്ദമതി കൽപ്പന. ശൂന്യത ഒരു തരത്തിലും. പിന്നെ ചിലയിടത്ത് ശൂന്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചശൂന്യത അതിനെ പറയുകയാണ്. ആ പ്രപഞ്ചശൂന്യതയെ പറയുന്നത് എന്താണ്? സത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ചിലയിടത്ത് പറയും. പരമാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അപരമാർത്ഥരഹിതമാണ്. പരമാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ജഡരഹിതമാണ്. പരമാർത്ഥം എന്ന് പറയുന്നത് ഭ്രാന്തിരഹിതമാണ്. പരമാർത്ഥം വികല്പരഹിതമാണ് എന്നെല്ലാം പറയുന്നിടത്ത് ശൂന്യ ശബ്ദം ഭ്രാന്തി, വികല്പം, അപരമാർത്ഥം എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. ശബ്ദത്തിനല്ല, എന്ത് ശബ്ദം പ്രയോഗിക്കുന്നു എന്നുള്ളതല്ല, ആ ശബ്ദത്തിന്റെ താല്പര്യം എന്താണെന്നുള്ളതാണ് മുഖ്യം. അതുകൊണ്ട് ഇവിടെ വ്യക്തമായും പറയുന്നു, കണ്ണ് ആയി അവൻ കാണുന്നു, ചെവിയായി കേൾക്കുന്നു, മനസ്സായി മനനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ സത്താണ്. അപിച്ച യാദൃശം ഇതം അദ്വിത്യേ നാമരൂപാഭ്യാം വ്യാക്രിയമാണം ജഗത് സദ്ധ്യക്ഷം വ്യാക്രിയതേ എവം ആദിസർഗേ വീതി ഗമ്യത്തെ. ഇവിടെ പറയുന്നു ഇന്നത്തെ കാലഘട്ടത്ത് ഇപ്പോ ഈ ജാഗ്രതയിലെ നടത്തും അദ്യത്വേ നാമരൂപാഭ്യാം വ്യാക്രിയമാണം ജഗത്. നാമരൂപങ്ങളിലൂടെ ഈ ജഗത്ത് പ്രകടമായിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ജീവന്മാർക്കും. ജാഗ്രത്തിൽ അങ്ങനെ പ്രകടമാകുകയാണല്ലോ. സദ്ധ്യക്ഷം അത് ആർക്ക് പ്രകടമാകുമെന്ന് പറയും? എനിക്ക്. ഞാനാണ് അപ്പോൾ അതിന് അധ്യക്ഷനായിരിക്കുന്നത്. ഞാൻ അധ്യക്ഷനായിരിക്കുന്നതുകൊണ്ട് എനിക്ക് ജഗത്ത് പ്രകടമാകുന്നു. എന്നുവെച്ചാൽ അധ്യക്ഷനായിരിക്കാമെന്നോ സാക്ഷിയായിരിക്കാമെന്നോ പറയാം. സാധ്യക്ഷം വ്യാക്രിയതേ, ഒരു സാക്ഷിയുണ്ടെങ്കിലേ ഇതിന് ഇങ്ങനെ പ്രകടമാകാൻ കഴിയൂ. ഇത് എങ്ങനെയാണോ ഇപ്പോൾ ഈ ജാഗ്രതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കഴിഞ്ഞ സുഷുപ്തിയിൽ നിന്ന് ഈ വർത്തമാന ജാഗ്രതയിലേക്ക് വന്നപ്പോൾ ഞാൻ ആയിരിക്കുന്ന സാക്ഷിക്ക് ഈ ജഗത്തെല്ലാം ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സംഭവിക്കുന്നത് പോലെ ആദിസർഗേവി ഇതിനൊക്കെ ഒരു തുടക്കം ഉണ്ട് എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവണമല്ലോ. കാരണം ഈ പ്രപഞ്ചത്തിൽ നാനാവിധ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിണാമം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രവാഹത്തിന്റെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗമാണ് പരിണാമം എന്ന് പറയുന്നത്. ഈ പരിണാമത്തിന് ഒരു തുടക്കം, ഒരു ആരംഭം ഉണ്ടാകണം എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അത് സങ്കല്പിച്ച മതയോ? എന്തുകൊണ്ട് ഇവിടെ നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ഈ പരിണാമങ്ങളിലെല്ലാം ആരംഭം, സ്ഥിതി, അന്ത്യം ഇത് കാണുന്നുണ്ട്. ഒരു പാത്രത്തെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു തുടക്കമുണ്ട്, പിന്നെ സ്ഥിതി ചെയ്യുന്നു, പിന്നീട് അത് ഉടഞ്ഞ് നശിക്കുന്നു. അപ്പോൾ ഈ പരിണാമം ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ആദി മധ്യ അന്തങ്ങളുണ്ടെങ്കിൽ അതുപോലെ ഈ പ്രപഞ്ചത്തിനും ഇന്നലെ, ഇന്ന്, നാളെ എന്നിങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനും ഒരാദി ഉണ്ടായിരിക്കുന്നു. ഇതിന് മൊത്തം ഒരാദി. അതിനാണ് ഇവിടെ പറയുന്നത് ആദിസർഗം. അവിടെയും എന്താണ്, എങ്ങനെയാണോ താൻ ഈ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്ന് ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്തായി, അതിനു മുമ്പ് അനുഭവശൂന്യനായിരിക്കുന്നത് അസത്തായി, അതുപോലെ ആദ്യ സർഗത്തിനും ഒരവസ്ഥ ഉണ്ടായിരിക്കണം, പ്രപഞ്ചശൂന്യമായ അവസ്ഥ. അതാണ് അസത്ത് എന്ന് പറയുന്നത്. അത് സത് ശൂന്യമല്ല, പ്രപഞ്ചശൂന്യമാണ്. യാദൃശം ഇതം അദ്വിത്തി, എങ്ങനെയാണോ ഇപ്പോൾ ഇവിടെ ഈ ജാഗ്രതത്തിൽ നാമരൂപാഭ്യാം വ്യാക്രിയമാണ് ജഗത്, നാമരൂപങ്ങളായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം സാധ്യക്ഷം, ഇതിന് പിന്നിൽ ഒരു അധ്യക്ഷനുണ്ട്. ജാഗ്രതത്തിൽ ഈ പ്രപഞ്ച പരിണാമത്തിന് അധ്യക്ഷനായിരിക്കുന്നവരാണ് താൻ തന്നെയാണ്, വേറെ ആരുമില്ല. സത്തായിരിക്കുന്ന താൻ തന്നെയാണ് ഇവിടെ സർവസാക്ഷിയായിരിക്കുന്നത്. അതുപോലെ ഏവം ആദിസർഗീയ വ്യാദിസർഗത്തിലും അവിടെ ഒരു സാക്ഷിയായി ഉണ്ടായിരിക്കുന്നു. അത് ആര്? അതും താൻ തന്നെയാണ്. ആദിസർഗത്തിൽ സാക്ഷിയായിരുന്നതും താൻ തന്നെയാണ്. കാരണം ആദിസർഗം, ആ സർഗത്തിന്റെ സ്ഥിതി, ആ സർഗത്തിന്റെ നാശം, ഇതെല്ലാം തൻ്റെ തന്നെ കൽപ്പനയിലൂടെ കടന്നു പോകുന്നതാണ്. തനിക്ക് വേണ്ടി ഇവിടെ പുറമേ നിന്ന് ആരും വന്ന് തൻ്റെ ഉള്ളിൽ കടന്ന് കൽപ്പിക്കുന്നില്ല, താൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ താൻ കൽപ്പിക്കുകയാണെങ്കിൽ ആദി സർഗത്തിനും ഇതിനെ കൽപ്പിച്ചത് താൻ തന്നെയാണ്. അതാണ് ഈ സൃഷ്ടി എന്ന് വെച്ചാൽ അവിടെ താൻ നിർദ്ദേശിക്കുന്നത് എന്താണ്? പരമാത്മ ചൈതന്യം തൻ്റെ പരമാർത്ഥ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം അത് തന്നെയാണ് ആദിയിലും കൽപ്പിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇതിങ്ങനെ ശ്രവണത്തിലൂടെ വിചാരത്തിലൂടെ ബോധ്യപ്പെടുമ്പോൾ ഇതിന് വിപരീതമായി ഒന്നിനെ കൽപ്പിക്കുക ശരിയല്ല. അതാണ് ദുഷ്ട വിപരീത കൽപ്പന അനുപത്തേ. എന്താണോ ദുഷ്ടമായിരിക്കുന്നത് ശ്രവണത്തിലൂടെ വിചാരത്തിലൂടെ അനുഭവമായി വരുന്നത്, അതാണ് ദുഷ്ടം. അതിന് വിപരീതമായി ഒന്നിന്, അതിന് വിപരീതം എന്താണ്? ശൂന്യത. അങ്ങനെ ഒരു ശൂന്യതയെ കൽപ്പിക്കുന്നത് ശരിയല്ല. അപ്പൊ ശൂന്യതയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൽപ്പനയാവും. സത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്താൽ അതെന്തായി? അത് ബോധമായി, അറിവായി. അപ്പൊ സത്തിനെ കുറിച്ചുള്ള ബോധവും ശൂന്യതയെക്കുറിച്ചുള്ള കേവല കൽപ്പനയും ആണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം.